കൃത്ഭക്തിയോഗേ സമ്പദ്യകർത്തരിച്ചി സമ്പദ്യസ്യ കർത്തരി എന്നാണ്. സമ്പദനം എന്ന് പറയുന്ന ക്രിയയാണ്. ആ ക്രിയ ഏതിലാണോ സംഭവിക്കുന്നത് ഉടച്ചി പ്രത്യം വരുന്നത്. ഇതും വളരെ പ്രചാരത്തിലുള്ളതാണ് ചിപ്രത്യം. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? കൃഭു അസ്ഥി കൃഭസ്ഥിബിർയോഗേ കൃഭു അസ് ഈ മൂന്നും ധാതുക്കളുടെയും യോഗത്തിൽ ധാതുക്കൾ പ്രയോഗിക്കുന്നിടത്ത് അഭൂത തദ്ഭാവ ഇതി വക്തവ്യം. വാർത്തകാരം പറഞ്ഞു അഭൂത തദ്ഭാവത്തിലാണ് അഭൂതം. അങ്ങനെ അല്ലാത്തത് തദ്ഭാവം അങ്ങനെയായി മാറുമ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അകൃഷ്ണ കൃഷ്ണ സംവേദ്യതേ തം കരോതി കൃഷ്ണീ കരോതി. അകൃഷ്ണ കൃഷ്ണ സംവദ്യമാനോ ഭവതി കൃഷ്ണീ ഭവതി. അകൃഷ്ണ കൃഷ്ണ സംവദ്യമാന സ്യാത് അത് ഇനി കൃധാതുവിന്റെ ക്രിയാരൂപങ്ങൾ ഏത് ഉപയോഗിക്കും? കൃത്യ കൃതവാൻ ഇങ്ങനെയൊക്കെയുള്ള ഏത് രൂപങ്ങൾ ഉപയോഗിക്കാം, ഏതിലകാരങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ കൃധാതു ആയിരിക്കണം. അകൃഷ്ണ കൃഷ്ണ സമ്പദ്യതേ അതിനുശേഷം തം കരോതി കൃഞ്ഞു ധാതു അനുപകാരം ഏവം വർത്തതേ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കൃധാതു ഭൂധാതു അസുധാതു മൂന്ന് ധാതു യോഗത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അകൃഷ്ണ കൃഷ്ണ സമ്പദ്യതേ എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണൻ മോഹൻലാൽ കൃഷ്ണനല്ല കൃഷ്ണ സമ്പദ്യതേ കൃഷ്ണനായി മാറുന്നു. എങ്ങനെ? വേഷമൊക്കെ കെട്ടി സിനിമയിൽ വന്നു അങ്ങനെയാണ് ഇത് പ്രയോഗിക്കുന്നത്. ആ ശുക്ല ശുക്ല സമ്പദ്യതേ അഴുക്ക് പിടിച്ച പാത്രം അതാണ് അശുക്ല. ശുക്ല സമ്പദ്യതേ തേച്ച് വിളപ്പിക്കുന്നു. വെളുത്തു കഴിയുമ്പം പറയും ശുക്ലീഭവതി. അശുക്ല ശുക്ല സമ്പദ്യതേ തുണി അഴുക്ക് പിടിച്ച തുണി കറുത്ത തുണി നാലക്കി വിളപ്പിക്കുന്നു. ഇപ്പൊ പറയും എന്താണ് ശുക്ലീഭവതി. സാറിന് മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് അഴുക്കായിരുന്നു പക്ഷെ അലക്കി വിളപ്പിച്ചു. ഈ അലക്കി വിളപ്പിച്ചു എന്ന് പറയുമ്പം വെളുപ്പ് സ്വന്തമല്ലല്ലോ കറുപ്പായിരുന്നല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. അതാണ് അഭൂത തദ്ഭാവം. അതല്ലാതിരുന്നിട്ട് അതായി മാറും. അഭൂത തദ്ഭാവം. അപ്പോ ഈ വാർത്തികവും പിന്നെ സൂത്രത്തിലുള്ള സമ്പദ്യകർത്തരി സമ്പദ്യ സമ്പദനം എന്നുള്ള അർത്ഥത്തിലുള്ള ക്രിയ കാണിക്കുകയാണ്. സംഭവിക്കൽ ഏതിലാണോ സംഭവിക്കുന്നതാണ് സമ്പദ്യകർത്തരി. ഇവിടെ എന്താണ് കൃഷ്ണ സമ്പദ്യത്തെ ശരിക്കും കൃഷ്ണനായി മാറുന്ന ആരാണ്? കൃഷ്ണനല്ലാത്തവനാണ്, കൃഷ്ണനല്ല. കൃഷ്ണനല്ലാത്ത മോഹൻലാലാണ് കൃഷ്ണ ആയത്. അപ്പൊ എന്നാൽ പിന്നീട് എന്തായി മാറി? കൃഷ്ണായി മാറി. കൃഷ്ണായി മാറുന്ന കൃഷ്ണനല്ല. അപ്പോ ആ മാറ്റം സംഭവിച്ചത് അവിടെ അകൃഷ്ണനിലാണ്. സമ്പദ്യകർത്തരി എന്ന് പറയുന്നു. എന്നാൽ മാറി കൃഷ്ണനായിട്ട്. പ്രത്യം വരുന്ന എവിടെ നിന്നായിരിക്കും? മാറി എന്നതിനെ കുറിച്ച് പറയുന്ന ശബ്ദത്തിൽ നിന്നായിരിക്കും. അങ്ങനെ പറയുന്നത് വികാരാത്മതാം പ്രാപ്നുവത്യാം പ്രകൃതോ വർത്തമാനാദ് വികാരശബ്ദ സ്വാർത്ഥേച്ചിർവാസ്യാത് കരുത്യാദിഭിർ യോഗേ. അകൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്നിടത്ത് രണ്ട് ശബ്ദങ്ങളുണ്ട്. ഒന്ന് ഏതാണോ കൃഷ്ണനായി മാറുന്നത് അത് അകൃഷ്ണൻ. രണ്ടാമത് അകൃഷ്ണൻ എന്തായി മാറുന്നു അത് കൃഷ്ണൻ. അപ്പോൾ ഒന്ന് പ്രകൃതിയും മറ്റൊന്ന് കാര്യവുമാണ്. പ്രകൃതി ഏതാണ്? അകൃഷ്ണൻ. കാര്യം ഏതാണ്? കൃഷ്ണൻ. അപ്പൊ കാര്യമായിരിക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് ചീ വരേണ്ടത്. അകൃഷ്ണശബ്ദത്തിൽ നിന്നല്ല, കൃഷ്ണശബ്ദത്തിൽ നിന്ന് പറഞ്ഞു. അപ്പോ നമ്മളിവിടെ പറയുന്നത് വികാരാത്മതാം പ്രാപ്നുവത്യാം പ്രകൃതവും. വികാരൂപത്തെ പ്രാപിക്കുന്ന പ്രകൃതി ഏതാണ്? വികാരത്തെ പ്രാപിക്കുന്ന പ്രകൃതി ഏതാണ്? അകൃഷ്ണൻ. കാരണം അകൃഷ്ണൻ എന്ന് വെച്ചാൽ മോഹൻലാലാണ്. മോഹൻലാലാണ് കൃഷ്ണനായത്. അപ്പോ ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ച എവിടെ? കൃഷ്ണനിലാണ്. കൃഷ്ണനിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് മോഹൻലാലിനാണ്. മോഹൻലാലിനാണ് എന്ത് പറയുന്നത്? അകൃഷ്ണൻ. അതാണ് വികാരാത്മതാം പ്രാപ്നുവത്യാം പ്രകൃതവും. സംഭവിക്കുന്നത് മോഹൻലാലിനാണ്, പക്ഷെ സംഭവിച്ചതെന്ത്? കൃഷ്ണൻ. അപ്പൊ ഇപ്പൊ കൃഷ്ണീഭവതി എന്ന് പറയുന്ന ആരെ? ഫലത്തിൽ അവിടെ കൃഷ്ണൻ എന്നുള്ള മോഹൻലാലി തന്നെ. അതാണ് പറഞ്ഞത് വികാരത്തെ പ്രാപിക്കുന്ന പ്രകൃതിയിൽ വർത്തിക്കുന്ന വികാരശബ്ദമാണ് രണ്ടാമത്തെ കൃഷ്ണശബ്ദം. ആ കൃഷ്ണശബ്ദം വാസ്തവത്തെ ആരെ കുറിക്കുന്നു? മോഹൻലാലിന്. രണ്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. രണ്ടും തമ്മിൽ പ്രകൃതി വികൃതി ഭാവമാണ്. രണ്ടാമത്തെ ശബ്ദവും പറയുന്നത് ആരെ തന്നെ? എന്നാ ഒരു മാറ്റത്തെയും കാണിക്കുന്നുണ്ട് കൃഷ്ണീ ഭവതി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ചുരുക്കം ഇതാണ്: ഒന്ന് മറ്റൊന്നായി മാറുന്നിടത്ത് എന്ത് മാറ്റമാണോ സംഭവിക്കുന്നത് അതിൽ നിന്ന് ചീപ്രത്യം വരും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? ഒന്ന് മറ്റൊന്നായി മാറുമ്പോൾ എന്ത് മാറ്റമാണോ സംഭവിക്കുന്നത് അതിനെ കുറിക്കുന്ന ശബ്ദത്തിൽ നിന്ന് ചീച്ചു. കൃഷ്ണനല്ലാത്ത ഒരാൾ വേഷം കെട്ടി കൃഷ്ണനായി മാറുമ്പോൾ അവിടെ സംഭവിക്കുന്ന മാറ്റമാണ് കൃഷ്ണനെന്ന് പറയുന്നത്. അതിൽ നിന്ന് ചീപ്രത്യം വരും. അതാണ് വികാരാത്മതാം പ്രാപ്നുവത്യാം പ്രകൃതവും വർത്തമാനാത് വികാരശബ്ദ. വികാരത്തെ പ്രാപിക്കുന്ന പ്രകൃതി അർത്ഥത്തിലുള്ള വികാരശബ്ദം. അതിൽ നിന്ന് സ്വാർത്ഥേ ചീവ, സ്വാർത്ഥിക പ്രകടനമായിട്ട് എന്ത് വരുന്നു? ചീ വരുന്നു. ഇത്രയും മാത്രം പോരാ, കരോത്യാദിഭർ യോഗി, കരോത്യാദി ക്രിയകളുടെ കൃ ഭൂ അസു മൂന്നെണ്ണത്തിൻ്റെ യോഗം വരണം, അതിനോട് അന്വയം വരണം. ഇവിടെ വിഗ്രഹിക്കുന്ന എന്താണ്? അകൃഷ്ണ കൃഷ്ണ സമ്പദ്യതേ. ഈ അകൃഷ്ണ കൃഷ്ണ സമ്പദ്യതേ എന്ന് പറയുന്നത് എന്താണ്? അകൃഷ്ണനായിരിക്കുന്ന മോഹൻലാൽ കൃഷ്ണനായി മാറുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അകൃഷ്ണ കൃഷ്ണ സമ്പദ്യതേ എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ മാറ്റ മാത്രം പോരാ, അവിടെ എന്തു വേണം? കൃപുവാസിന്റെ യോഗം കൂടെ വേണം. അപ്പോ ആ യോഗത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് എന്താണ്? തം കരോതി എന്ന് പറയുന്നു. ഇവിടെ ഈ മാറിയ കൃഷ്ണൻ എന്ന് പറയുന്നത് കൃഞ്ഞിന്റെ കർമ്മമാണ്. എന്നുവെച്ചാൽ കൃഷ്ണനായി മാറ്റുകയാണ്, ഒരാളെ മറ്റൊന്നാക്കി മാറ്റുകയാണെന്നുള്ള അർത്ഥം കൂടെ വരണം. മാറുന്നു, അയാളെ മാറ്റുന്നു എന്നർത്ഥം. എന്ത് മാറ്റുന്നു? അയാളുടെ വേഷവും അയാളുടെ അഭിനയവും എല്ലാം എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ പറയാനുണ്ട്, അയാൾ അഭിനയിച്ചപ്പോൾ അയാൾ മറ്റേയാളായിട്ട് അങ്ങ് മാറി, അയാളുടെ അഭിനയം അയാളെ മറ്റൊരാളാക്കി മാറ്റി എന്ന് പറയും. സ്വാമി, ഇവിടെ തം കരോതിനുള്ള തം എന്നുള്ളത് അകൃഷ്ണനെയാണോ കൃഷ്ണനെയാണോ? കൃഷ്ണൻ, കൃഷ്ണൻ കൃഷ്ണനാക്കി മാറ്റുന്നു എന്നാണ്. അകൃഷ്ണനെ മാറ്റാവുന്നില്ലല്ലോ, അകൃഷ്ണനെ അല്ല കൃഷ്ണനാക്കി മാറ്റ. ആരെ മാറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകൃഷ്ണൻ. എന്ത് മാറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനാക്കി മാറ്റി എന്നാണ്. വികാരം എവിടെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അകൃതിയിൽ. എന്ത് വികാരം സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനായി മാറി. അല്ല, അകൃഷ്ണനെ അല്ലേ കൃഷ്ണനാക്കി മാറ്റിയെന്ന് വെച്ചാൽ അത് ശരിയാണ്. അകൃഷ്ണനെ കൃഷ്ണനാക്കി മാറ്റുമ്പോൾ കരോതിയുടെ കർമ്മം അകൃഷ്ണനുമാണ്. എന്തായി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനായി മാറി. അപ്പോൾ മാറ്റം സംഭവിക്കുന്നത് സംഭവിച്ചെന്തായി മാറി? അകൃഷ്ണനായി മാറി. കൃഷ്ണം കരോതി എന്ന് പറയുമ്പോ എന്താണ് ഈ പറയുന്ന സമ്പദ്യമാനത വരത്തില്ല എന്ന് വെച്ചാൽ ഒന്ന് തന്നെ മറ്റൊന്നായി മാറിയാലേ ഇത് പ്രയോഗിക്കാവും. ആ ഒന്ന് തന്നെ മറ്റൊന്നായി മാറുന്നു എന്നുള്ള അർത്ഥം കിട്ടത്തില്ല സമ്പദ്യമാനം ഉപയോഗിച്ചില്ലെങ്കിൽ. അതില്ല, അത് തന്നെ മറ്റേതായി മാറിയില്ല. ഇതിപ്പോ അകൃഷ്ണൻ തന്നെ കൃഷ്ണനായി മാറിയിരിക്കും. ആ ഒന്നിൽ തന്നെയാണ് മാറ്റം സംഭവിക്കുന്നതെന്ന് കാണിക്കാനാണ്. എന്നുവെച്ചാൽ ഇത് പ്രകൃതി വികാരഭാവത്ത് കാണിക്കാനാണ് സമ്പദ്യമാനം കാണിക്കുന്നത്. പ്രകൃതി വിഭാരമാകുന്ന ഒരു സാധാരണ പറയുന്ന പോലെ സമവായി കാരണം പോലെ ഒന്നിൽ തന്നെ മാറ്റം സംഭവിച്ച മറ്റൊന്നായി മാറണം. എന്നാൽ രണ്ടുമാണ് താൻ. എന്തുകൊണ്ട്? ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് മോഹൻലാലല്ല, അത് വേറെയാണ്. എന്നാൽ ഇവിടെ മാറ്റം സംഭവിച്ചത് മോഹൻലാല് തന്നെയാണ് കൃഷ്ണനായി മാറ്റം സംഭവിച്ചത്. അതാണ് സമ്പദ്യമാന എന്ന് പറയുന്നത്. മറ്റൊന്നായി മാറുക, കരോതി എന്ന് പറയുമ്പോൾ ചെയ്യുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ, മറ്റൊന്നായി മാറുന്നു എന്നർത്ഥമില്ല. സമ്പത്തിയും പറയുമ്പോൾ അതിന്റെ കർത്ത പ്രകൃതിയാണ് കർത്താവായി. കർത്താവ് എന്ന് പറയുന്നത് ആദ്യത്തെ ആള് അകൃഷ്ണൻ, സമ്പത്തിയുടെ കർത്താവ്. അത് തന്നെ കർത്താവ്, സമ്പദ്യമാനയുടെ കർത്താവ്. വേറൊന്ന് മാറ്റിയാ പറയാൻ പറ്റില്ല. അതിനുവേണ്ടിട്ടാണ് സമ്പദ്യമാന ഉപയോഗിക്കുന്നത്. ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റി അത് പറയാൻ പറ്റില്ല. പ്രകൃതിയിൽ തന്നെ മാറ്റം സംഭവിക്കണം, പ്രകൃതി വികാരഭാവം വരണം. എന്നാലേ ഇത് പറ്റത്തുള്ളൂ. അകൃഷ്ണ കൃഷ്ണ സമ്പദ്യത എന്ന് വിഗ്രഹിച്ചു. അവിടെ കരോതിയുണ്ട്, തം കരോതി, ഇത്രയുണ്ട്. അപ്പോൾ എന്ത് വരുന്നു ഇവിടെ? വികാരത്തെ പ്രാപിച്ച ആ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണനാണ്, വികാരം കൃഷ്ണനാണ്, അകൃഷ്ണനല്ല. മാറ്റം സംഭവിച്ചതിനെ കുറിക്കുന്ന ശബ്ദം ഏതാണ്? കൃഷ്ണനാണ്, അകൃഷ്ണനല്ല. മാറിയത് അകൃഷ്ണൻ, മാറി വന്നതാര്? കൃഷ്ണൻ. എന്തായിട്ട് മാറിയോ അത്? കൃഷ്ണനായിട്ട് മാറി. അതിൽ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് വികാര ശബ്ദ എന്ന് പറഞ്ഞതാണ്? പ്രകൃതി ശബ്ദത്തിൽ നിന്നല്ല. ഇവിടെ ഒരു പ്രകൃതിയുണ്ട്, ഒരു വികാരമുണ്ട്, അത് മനസ്സിലിക്കണം. പ്രകൃതി ഏതാണ്? കൃഷ്ണൻ. വികാരം ഏതാണ്? കൃഷ്ണൻ. പ്രത്യേകം വരേണ്ടതിൽ നിന്ന്, വികാരത്തിൽ നിന്ന്. അപ്പൊ കൃഷ്ണ തം കരോതി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അം ചി കൃഷ്ണ അം ചി പരത്തിൽ എന്താണ്? കരോതി. കരോതിയുടെ യോഗമുണ്ട്, അത് കാണിക്കണം. ക്രിയ അവിടെ നിൽക്കും. ക്രിയ വേണം, ക്രിയായോഗം വേണം, എന്നാലേ ഇത് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് കൃഷ്ണ അം ചി കരോതി. ക്രിയ അവിടെ വെറുതെ നിന്നോളൂ. ചുയിൽ എന്ത് ചെയ്യുന്നു? ചകാര ഇത്താവുന്നു. എങ്ങനെ? ചുടു. വികാരം ഇത്താവുന്നു. എങ്ങനെ? ഉപദേശ ജനാസ്യത്തിൽ ശേഷിക്കുന്ന എന്താണ്? വാ. വകാരത്തിന് വേറെ അപ്രക്തസ്യ പോയി. പിന്നെ എന്ത് വരുന്നു? കൃഷ്ണ കരോതി. കൃഷ്ണ കരോതി എന്നിരിക്കുന്നു. പിന്നെ കൃഷ്ണ അമ്മന്നിരുന്നു. അമ്മനെന്ത് സംഭവിച്ചു? സുബോധാതു പ്രാതി. പ്രാതിസഞ്ജ എങ്ങനെ വരുന്നു? കൃത്തദ്ധിത ചി പോയി കഴിഞ്ഞാലും പ്രത്യേകലോവേ പ്രത്യലക്ഷണം പ്രകാരം ഇത് തദ്ധിതാന്തമായി. തദ്ധിതാന്തമായതുകൊണ്ട് സുബോധാതിപ്രാതിയോ സ്വപ്പം പോയി. എന്തായി? കൃഷ്ണ കരോതി എന്നിരിക്കുന്നു. ഇത് കൃഷ്ണ കരോതി എന്നിരിക്കുമ്പോൾ പറയുന്നു അടുത്ത സൂത്രം, അസ്യ ചൗ അവർണസ്യ ഈത്ത് സ്യാതി ചൗ. അവർണത്തിന് ഈത്ത് വരുന്നു ചി പരവരിക്കുന്നു. കൃഷ്ണയിലെ അവർണത്തിന് എന്ത് വരുന്നു? ഈ വരുന്നു. ചി പരത്തിലിരിക്കുന്നു. പരത്തിലിരിക്കുന്നു വെച്ചാൽ പ്രത്യേകോപേ പ്രത്യേകം. അപ്പൊ കൃഷ്ണയിലെ അകാരത്തിന് എന്ത് വന്നു? കൃഷ്ണി എന്ന് വന്നു. ഈ കൃഷ്ണി എന്ന് പറയുന്നത് ഇപ്പൊ ചി പ്രത്യാന്തമായി. ഇനി കൃഷ്ണിക്ക് എന്ത് വരുന്നു? പ്രാതിസഞ്ജ സ്വദുത്പത്തി സുപരത്തി വരുമ്പോ എന്ത് വരുന്നു? തദ്ദേശ ആ സർവവിഭക്തി പ്രകാരം വരുന്നു അവ്യസഞ്ജ അവ്യാദാ സുപഹ സുപ്പിന് ലോപം കൃഷ്ണി എന്ന് പറയുന്ന അവ്യയമായി. കൃഷ്ണി കരോതി. ഇത് തന്നെയാണ് ഭവതി സ്യാദ് വരുമ്പം. ഇവിടെ കരോതി വരുമ്പോൾ അത് സകർമ്മമായിട്ടെന്ത് വരുന്നു? കൃഷ്ണ അമ്മായി. ഭവതി സ്യാദ് വരുമ്പോൾ അകർമ്മകമായതുകൊണ്ടെന്ന് വരുന്നു കൃഷ്ണ സു ഭവതി ചി ഭവതി സ്യാദ്. ക്രിയ അങ്ങനെ ഇരിക്കും, ഭവതി സ്യാദ് വരിക്കും. കൃഷ്ണ അനുഗ്രഹം. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. കൃത്ത സമാസ പ്രാതിസഞ്ജ സൂന ലോകം വരുന്നു. സുബോധാതു പ്രാതിപതിയോ ചീക്ക് സർവാപഹാര ലോകം അസ്യ ചൗ പ്രകാരം കൃഷ്ണയിൽ അകാരത്തിൽ നീ വന്നു കൃഷ്ണി ഭവതി. കൃഷ്ണനായി മാറുന്നു, കൃഷ്ണനല്ലാത്തവൻ കൃഷ്ണനായി മാറുന്നു. കൃഷ്ണി സ്യാദ് അവിടെ മാറുന്നു എന്നുള്ള അർത്ഥം തന്നെ വിധിലിംഗി ഉപയോഗിച്ചെന്നേ ഉള്ളൂ. മാറുന്നു എന്നുള്ളത് അങ്ങനെയുള്ള പ്രയോഗത്തിനനുസരിച്ച് വിധിലിംഗി ഉപയോഗിച്ചു. കൃഷ്ണി അസ്ഥി എന്ന് പ്രയോഗിക്കാറില്ല, കൃഷ്ണി സ്യാദ് എന്ന് പ്രയോഗിക്കണം. കൃഷ്ണി അസ്ഥി എന്ന് പറയേണ്ടടുത്ത് കൃഷ്ണി ഭവതി എന്ന് പറയും. അത് സ്യാദിന് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്, സ്യാദ് അസ്ഥി എന്നിടത്തും പ്രയോഗിക്കും. അത് എന്താണ്? ശിഷ്ടപ്രയോഗം. അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. കൃഷ്ണി ഭവതി എന്ന് പറയുന്നതാണ്. അവിടെയും അലോകവിഗ്രഹം എങ്ങനെ വരും? അലോകവിഗ്രഹം എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് പറയുന്നത്. കൃഷ്ണ സു ചി സ്യാദ, സുപ്പു ലോപിച്ചു, ചി ലോപിച്ചു, കൃത്ത സമാസ. എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞോ. അകാരാന്തങ്ങളിൽ നിന്ന് മാത്രമേ ച്യു വരുമെന്ന് സൂത്രത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ സംശയം വന്നു? അത് അതിൽ പറയുന്നുണ്ടോ, അകാരങ്ങളിൽ നിന്ന് മാത്രമേ വരുമെന്ന് എന്ന് പറയുന്നുണ്ട്. അസിച്ചു എന്താ പറയുന്നത്? അവർണത്തിന് ഈകാരം വരുമെന്ന് അത് പറയുന്നുണ്ടോ? അവർണത്തിൽ നിന്ന് മാത്രമേ ച്യു വരും അങ്ങനെ പറയുന്നുണ്ടോ? പിന്നെന്താ വെറുതെ സംശയിച്ച്? അത്രേ പറയുന്നുള്ളൂ. അവർണത്തിൽ നിന്ന് അവർണ ചീ വരത്തിൽ വന്ന് അവർണത്തിന് ഈ വരുമെന്ന് പറഞ്ഞു. സംശയിക്കേണ്ട ഒരു കാര്യമില്ല. സൂത്രത്തിലും പറയുന്നില്ല, ഈ സൂത്രത്തിലും പറയുന്നില്ല. സൂത്രത്തിൽ പറയുന്നത് എന്താണ്? പ്രാതിപതിക ഞാ പ്രാതിപതിക പ്രത്യേക. ഏത് പ്രാതിപതികത്തിൽ നിന്ന് എന്തുവരാം? ശിവരാം. പ്രാതിപതികാധികാരമാണ്, അത് മറക്കരുത്. തദ്പ്രത്യം വരുന്ന എവിടെ നിന്ന്? പ്രാതിപതിയത്തിൽ നിന്ന്. പ്രത്യങ്ങൾ പരത്തി വരുന്ന പ്രാതിപതിയത്തിൽ നിന്ന്. പിന്നെ അത് സുബന്ധമാവുന്നു. അപ്പോൾ സുബന്ധാത് തദ്ധിതോത്പത്തി എന്ന് പറയുന്നു. ഇന്നതാണെന്ന് പറയുന്നില്ല. ഇവിടെ കൃഷ്ണി കരോതി ഇത് എഴുതിയിരിക്കുന്നുണ്ടാകുന്നു. ഇതൊരു പദമാണ്, ഇതൊരു പദമല്ല രണ്ട് പദമാണ്. കൃഷ്ണി എന്ന് പറയുന്നത് എന്താണ്? അമ്പിയം. കരോതി എന്ന് പറയുന്നത് തിങ്ങന്തമാണ്. രണ്ടും കൂടെ ചേർന്ന ഒരു പദമാണ്. എഴുത്ത് കണ്ടാൽ നമ്മൾ സംശയിച്ചു, ഒരു പദമാണ്. എന്തുകൊണ്ട് ഇതൊരു പദമാകുന്നില്ല? എന്തുകൊണ്ടാണ്? തിങ്കന്ത സുബന്ധവും തമ്മിൽ സമാസം വരാത്തതുകൊണ്ട്. സമാസം വന്നെങ്കിൽ ഒന്നാകുന്നു. കൃഷ്ണീകൃത്യ, കൃഷ്ണീകൃതവാൻ, അവിടേക്ക് ഒരു പദമാകും. അതായത് കൃഷ്ണി, അത് മുമ്പ് ശ്രദ്ധിച്ച പോലെ തന്നെ കൃതാതിൽ നിന്ന് കരോതി എന്ന് പറയുന്നതിന് പകരം സമാന കർത്തൃകയോ പൂർവകാല പ്രകാരത്വ വന്നു കഴിഞ്ഞാൽ കൃഷ്ണി കൃത്വ എന്ന് പറയും. ഇവിടെ സമാസം വരും. ഏത് സൂത്രപ്രകാരം? കുഗതി പ്രാദേഹ, കുഗതി പ്രാദേഹ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഗതിസഞ്ജയും പഠിച്ചു. ഏതാ സൂത്രം? ഉര്യാദി ചി ഡാജസ്റ്റ പഠിച്ചോ? ഇല്ലേ? ഉര്യാദി ചി ഡാജസ്റ്റ പഠിച്ചില്ലേ? ഉരീകൃത്യ ഉരടീകൃത്യ. ഓ, എന്നാ പിൻവലിച്ചു. ഊരി തുടങ്ങിയ ശബ്ദങ്ങളുണ്ട്. ഊരി ഉരടി തുടങ്ങിയ ശബ്ദങ്ങൾ ആ ശബ്ദങ്ങൾ ചിപ്രത്യാന്തം ഡാച്ച് പ്രത്യയം ഞാൻ അടുത്ത് വിധിക്കുന്നു. അമ്പ്യക്ക അനുകരണ ദ്വരാർദ്ധു ഡാച്ച്. ഇതിൽ നിന്നെല്ലാം എന്തുവരുന്നു? ക്രിയായോഗത്തിൽ ഗതിസഞ്ജയും നിപാതസഞ്ജയും വരുന്നു, രണ്ടും വരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ചിപ്രത്യാന്തമാണ്. ഊര്യാദി ചി ഡാജസ്ഥ എന്നാണ്, ചിപ്രത്യാന്തമാണ്. അപ്പൊ ഇതിന് ഗതിസഞ്ജയുണ്ട്. കൃ തുവാന്നിരിക്കുമ്പോൾ വരുന്നു കുഗതി പ്രാതയ സമാസം. സമാസം വന്നാൽ ഉടനെ അടുത്ത് വരുന്ന സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് അത്? പഠിച്ചിട്ടില്ല എന്ന് പറയത്തില്ല. സമാസേ അനഞ്ഞ് പൂർവേ ത്വോ ലപ്. ലപ്പ് വന്നാൽ എന്ത് വരുമെന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചിട്ടില്ലെന്ന് പറയത്തില്ല. ഏതാണ്? പ്രസ്വസ്യ പിതി കൃതി തുക്ക് വന്നിട്ട് കൃത്യാന്നാവും. അപ്പോ എന്താണ് കൃഷ്ണീ കൃത്യ? കൃഷ്ണി എന്ന് പറയുന്നത് അമ്പയമാണെന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ അത് എന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. കാരണം ഊര്യാദിച്ച് ഡാജസ്റ്റ പറയുന്നത് ചിപ്രത്യാന്തത്തിന് നിപാതസഞ്ജയുണ്ടെന്നാണ്. നിപാതമായതുകൊണ്ട് അവ്യയം വരുന്ന എങ്ങനെ? അതും പഠിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഏതാണ് എന്ന് പറഞ്ഞാൽ ശരിയാവുന്നു. സ്വരാദി നിപാതം അമ്പ്യയം പ്രകാരം നിപാതത്തിന് ഉപയസഞ്ജയുണ്ട്. അപ്പോ അവ്യയുണ്ട്, അവ്യാദാപ്സവ പ്രകാരം സൂലോപിക്കും. പിന്നെ വരുന്ന ഏതാണ്? കൃത്യ. കൃത്യയ്ക്കും അവ്യസഞ്ജ വരുമെന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അതും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ഏതാണ്? ത്വാത്വസിൻ ക്വസ്നഹ പഠിച്ചാ? പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണയിട്ട് പറയും, പക്ഷെ രക്ഷയില്ല. ത്വാന്തത്തിന് അവ്യസഞ്ജയുണ്ട്. ഇവിടെ ത്വാന്തത്തിന്റെ സ്ഥാനത്ത് ലപ്പ് വന്നു കഴിഞ്ഞാലും അമ്പ്യം തന്നെ. എങ്ങനെ? സ്ഥാനുവതാദേശോ ഇത് സ്ഥാനുവത്തിന് അഭ്യന്തരം. അപ്പോ കൃഷ്ണീ കൃത്യ രണ്ടും അവ്യയമായി. അപ്പൊ കൃഷ്ണീ അവ്യയമാണ്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്താണ് അത് പറയാനാണ് ഇത്രയും പറഞ്ഞു. ഒറ്റപ്പദം എന്തുകൊണ്ട്? കുഗതി പ്രാതയപ്രകാരം കൃഷ്ണീക്ക് ഗതിസഞ്ജയുള്ളത് കൊണ്ട് സമാസം. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്, ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് ഓർത്ത് നോക്കുക, പഴയ സൂത്രം എടുത്ത് നോക്കുക. ഗതിസഞ്ജ വന്നത് ഊര്യാദി ചി ഡാജസ്റ്റ്. സമാസം വന്നത് കുഗതി പ്രാദേഹ. അവ്യസഞ്ജ വരുന്നത് കൃഷ്ണി എന്ന് പറയുന്നിടത്ത് രണ്ട് സൂത്ര പ്രകാരം വരാം. തദ്ദേശ അസർവഭക്തി തസിലാദിഷു പ്രാക്പാശപ പരിഗണനം ചെയ്തതിൽ ഇച്ചി വരും. അങ്ങനെ വരാം. അല്ലെങ്കിൽ ഊര്യാദി ചിഡാജിസ്ഥ എന്ന് പറയുന്ന സൂത്രം ലച്ച എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നിപാത സഞ്ജയിരിക്കുന്നു. സ്വരാദി നിപാതം അങ്ങനെയും വരാം. കൃത്യ എന്നുള്ളിടത്ത് ത്വാത്വസിൻ ക്വസ്നപ്രകാരം അഭ്യസിച്ചു. രണ്ടും തമ്മില് എന്തുവരുന്നു? ഇതുപോലെ തന്നെ കൃഷ്ണി ഭൂത്വ അവിടെയും വരാം. പ്രക്രിയയൊക്കെ ഇതുപോലെ തന്നെ. കൃഷ്ണി വരുന്നിടത്ത് മാത്രം ഉള്ള വ്യത്യാസമാണ്. കാര്യങ്ങളെല്ലാം ഇതുപോലെ. പിന്നെ കൃഷ്ണി കൃതവാൻ വരാം. അവിടെയെല്ലാം എന്തു വരുന്നു? കൃതം. കൃഷ്ണീകൃതം കൃഷ്ണീകൃതവാൻ കൃഷ്ണി കൃത്യ. ഇവിടെ എല്ലാം എന്താ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ക്രിയായോഗമുണ്ട്, കാരണം ഇതിലൊക്കെ ക്രിയയുണ്ട്. ഇത് ക്രിയയുടെ കൃതന്ത രൂപങ്ങളാണ്, ഇവിടെയൊക്കെ ക്രിയയുണ്ട്. ധാതുവിൽ നിന്നാണ് കൃതന്തമായി, എന്നാൽ അവിടെ ക്രിയയുണ്ട്. ക്രിയകളിലുണ്ട് എന്ത് വരുന്നു? ഇവിടെ കൃഷ്ണി എന്ന് പറയുന്ന ചിക്ക് ക്രിയായോഗത്തിൽ എല്ലായിടത്തും നിന്ന് വരും ഗതിസഞ്ജ വരും. ഗതിസഞ്ജ വന്നു കഴിഞ്ഞാൽ കുഗതിപ്രാതിയ സമാസം വന്നിട്ട് കൃഷ്ണീകൃതവാൻ, കൃഷ്ണീകൃത്വ, കൃഷ്ണീകൃത്യ, കൃഷ്ണീകൃതം, അങ്ങനെയെല്ലാം വരും. അങ്ങനെ വരുന്നു കൃഷ്ണീഭൂതം, അങ്ങനെ വരുന്നു. ആ സമാസം വരുമ്പോൾ അതുകൂടെ ആലോചിക്കുന്ന എന്താണ്? ലെപ്പ് വരും, അതുകൂടെ ശ്രദ്ധിച്ചോ. തോന്തമായിരിക്കും അവിടെ ലെപ്പ് വരും. കൃഷ്ണീ ഭൂയ അങ്ങനെ വരും. അതറിഞ്ഞിരിക്കണം. അടുത്ത് പറയുന്നു അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കൊടുത്തിട്ടില്ല. ഇത്രയും വിശദമായിട്ടൊരു ഉദാഹരണങ്ങളൊന്നും ഇല്ല. ഈ ലെപ്പ് വരുന്നതിന്റെ രൂപങ്ങളൊന്നും അതാ അവിടെയുണ്ട്. ഉര്യാദിച്ചിടാജസ്ച അതും ലഘു സിദ്ധാന്തമില്ലല്ലോ. അതും ലഘു സിദ്ധാന്തമില്ല. സിദ്ധാന്തം അതില്ലേ? ഉണ്ടാ? ഉണ്ടാ? ഓ, നമ്മൾ ലഘു സിദ്ധാന്തം ചിലതൊക്കെ വിട്ട്, കാരണം അത് വിട്ടത് കൊണ്ടാണ് ഇതറിയാതെ. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, കാരണം ഇച്ഛപ്രത്യം പഠിക്കാതെ അത് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. കാരണം ചീ പ്രത്യം പറയാതെ കൃഷ്ണീ കൃത്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിപ്പോ അതിന്റെ വിശദമായിട്ട് ഇപ്പം മനസ്സിലാക്കിക്കോളൂ. വേണമെങ്കിൽ ആ സൂത്രം എടുത്ത് നോക്കുക, അതെന്താ എഴുതിയിരിക്കുന്നത്? സിദ്ധാന്തം സമാസത്തിൽ വരുന്ന ഭാഗങ്ങളാണല്ലേ. സമാസത്തിൽ വരുന്ന ആണല്ലേ. സമാസമാണല്ലേ. അതെ, കുഗതി പ്രാതയിൽ അത് കഴിഞ്ഞു. കൃതിപ്രാതി നോക്കുക, സൂത്രം കൂടെ ഇപ്പം നോക്കാം. അന്ന് പറഞ്ഞില്ല അത്. കണ്ടില്ല? കൃതിപ്രാതിയുടെ അടുത്ത് നോക്കുക. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഊര്യാദി എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾ ചി പ്രത്യാന്തം ഡാച്ചെന്ന് പറയുന്ന അടുത്തുകൂടെ വിധിക്കാൻ പോകുന്ന പ്രത്യം. വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? പ്രത്യേകേ തദന്ത ഗ്രാഹ്യ പിന്നെ ഡാച്ചന്തം, അതിനി വരാൻ പോകുന്നു. ഇതിനെല്ലാം എന്തുണ്ടെന്നാണ് പറയുന്നത്? ക്രിയായോഗത്തിൽ ഗതിസഞ്ജ. അതാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. ക്രിയായോഗത്തിൽ ഗതിസഞ്ജ വരുന്നു. പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഊരി കൃത്യ, ഊരി ഉരരി അംഗീകാരമാണ്, അംഗീകരിച്ചിട്ടെന്നുള്ള അർത്ഥം. ഊരിയും കൃതന്റെ യോഗത്തിൽ നേരിട്ട് ഗതിസഞ്ജ വന്നു. ഗതിസഞ്ജ വന്നു കഴിഞ്ഞപ്പം എന്ത് ചെയ്തു? സമാന കർത്തൃപൂർവകാലയ പ്രകാരം കൃവിൽ നിന്ന് തോവന്നു. ഗതിസഞ്ജ വന്നുകൊണ്ട് കുഗതിപ്രാതി സമാസം വന്നു. സമാസാനഞ്ഞ് പൂർവത്തോ ലെപ്പ് വന്നു. ഊരി കൃത്യ. അടുത്ത് അത് തന്നെ അശുക്ല ശുക്ല സമ്പത്തി. അവിടെയാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. ഏതാണ്? സമ്പദ്യമാനെ എന്താണ്? കർബസ്തിയോഗേ സമ്പദ്യ കർത്തരി, സമ്പാദന കർത്താവിൽ ചീപ്പിടത്തെയും വരുന്നു. സൂത്രത്തിന്റെ ആവശ്യം അവിടെ വരുന്നു. അതാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. അവിടെ ഇവിടെ കൃഷ്ണശബ്ദം, അവിടെ ശുക്ലശബ്ദം. തുണി അലക്കി വെളുപ്പിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. അത് മാത്രമല്ല, ഇവിടെ വേണം ഉപയോഗിക്കാം. നല്ല കുളിച്ച അഴുക്കൊക്കെ തേച്ച് കളഞ്ഞാലും പറയാം ശുക്ലീകൃത്യ. അവിടെ എന്ത് ചെയ്തു? ശുക്ല അം എന്താണ് കരോതി, അവിടെ ചിപ്രത്യം വരുന്നു. പിന്നെ കൃതിന്റെ പരത്തില് സമാസേ, ഇവിടെ സമാസം വരണം. ചിപ്രത്യം വന്ന് സമാസം വന്നു കഴിഞ്ഞാൽ സമാസേ അനഞ്ഞപൂർവേ തോ, ലെപ്പ് ആദ്യം സമാനകർത്തിയ പൂർവകാലി പ്രാരക്തോ വരുന്നു, സമാസം വന്നു കഴിഞ്ഞാൽ ലെപ്പ് വരുന്നു. പിന്നെ അസ്യച്ചു പ്രകാരം ആകാരത്തിന് ഈകാരം വന്നു, ശുക്ലീകൃത്യ വെളുപ്പിച്ചിട്ടെന്നർത്ഥം, വെളുക്കാത്തതിനെ വെളുപ്പിച്ചിട്ട്. അഴുക്ക് പിടിച്ച പാത്രത്തെ കരിയെല്ലാം കളഞ്ഞ് തേച്ച് വെളുപ്പിച്ചിട്ട് എന്നൊക്കെയുള്ള അർത്ഥം വരും. ഇവിടെ അവ്യയവും കൃദന്തവുമായിട്ടാണ് സമാസം. ഏത് സമാസം വരുന്ന എന്താണ്? സമാസം വന്നു കഴിയുമ്പോ ത്വാക്കി ലപ്പ് വരും. ത്വാത് കൃദന്തമല്ലേ? ത്വന്ന് പറയുന്നത് അവ്യയമാണ്. ത്വസൻ കൊസിൻ എന്ന് പറയുന്നത് രണ്ടും മേധത്തിലേ ഉള്ളൂ. നിസർഭ തുടങ്ങിയ ഉദാഹരണങ്ങൾ അവിടെ പഠിച്ച് ലോകത്തിൽ ഉപയോഗിക്കുന്ന ത്വാന്തത്വം അഭിയത്വം ലപ്പ് വരുന്നു. ലപ്പ് വരുന്നതിന് എന്ത് വരുന്നു? സമാസം വരണം. സമാസം വരുന്നതിന് ചു പ്രത്യം വന്നു കഴിഞ്ഞാൽ ഗതിസഞ്ജ വരണം. അപ്പോൾ ചു വരുമ്പം ഗതിസഞ്ജ ക്രിയായോഗം വരണം, എന്നാലേ ഗതിസഞ്ജ വരും. അതുകൊണ്ട് പരത്തിൽ കൃ വരണം. അപ്പോ കൃതിൽ നിന്ന് എന്തുവരും? ത്വരും. ക്രിയായോഗം വന്ന് ഗേസഞ്ജ് വന്ന് സമാസം വന്ന് ലെപ്പ് വന്നു. പിന്നെന്താണ്? അത് പടത്ത് ഇനി അടുത്ത് വരുന്നതാണ്. അടുത്ത സൂത്രം അടുത്ത് വരുന്നതെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതിലൊരു സുപുരുഷഹാന്നും വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം സുപുരുഷഹ. അതെന്തുകൊണ്ട് കൊടുത്തത്? ഗതിസഞ്ജയുണ്ട്. കു ഗതി പ്രാതയ, പ്രാതിക്ക് ഉദാഹരണം കൊടുത്തു. പ്രാതിയിൽ സുണ്ടോ? പ്രാതി ഏതൊക്കെയാണ്? പ്രാതി ഇത്രയേ ഉള്ളൂ, നാലെണ്ണേ ഉള്ളൂ. പ്രാപരാപസമാനവും നിസുനിരം ദുസുര വിയാതി അഭ്യതി സൂതപ്രതി പരിപയതേ പ്രാതയം. സുണ്ടോ? ഞാൻ എല്ലാം പറഞ്ഞു. അങ്ങനെ വിട്ടുപോയാലും കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾക്ക് നാലിനെ അറിയാവൂ, എനിക്ക് കൂടുതൽ അറിയാം. സു പ്രാതിയുമായിട്ട് സമാസം വരുന്നതിനാണ് പ്രാതിപ്പെട്ട് സു. പിന്നെ എന്തുവന്നു? പുരുഷനായിട്ട് സമാസം വന്നു സുപുരുഷ. ഈ പ്രാതിയുടെ വ്യാഖ്യാനമാണ് അടുത്ത് വന്ന വാർത്തകങ്ങൾ. ഏത്? പ്രാതയോഗത്യാർത്ഥി പ്രഥമയാ. പിന്നെ അത്യാദേ ക്രാന്താദ്യർത്ഥി ദ്വിതീയ, അവാദേ കുഷാദ്യർത്ഥി തൃതീയ, പര്യാദേ ക്ലാനാർത്ഥ്യത്തെ ചതുർത്ഥ്യ. ഇത് രണ്ടും ഇവിടെ എന്താണ്? കു ഗതി പ്രാതയ എന്ന് പറഞ്ഞാൽ ആ പ്രാതയുടെ വ്യാഖ്യാനം. പ്രാതയ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വരാം. ഈ തരത്തിലെല്ലാം എന്നുവെച്ചാൽ പ്രഥമാന്തവും ദ്വിതീയാന്തവും തൃതീയാന്തവും ചതുർത്ഥ്യാന്തവുമായിട്ട് പ്രാതി സമാസം വരാം എന്ന് പറഞ്ഞു. അതൊന്നും അല്ലാതെ നേരിട്ടൊരു സമാസം കൊടുത്ത എന്താണ്? സു പുരുഷ പുരുഷ സുഷ്ടു പുരുഷ സുപുരുഷ നേരിട്ടുള്ള സമാസം. സു ആഗതം സ്വാഗതം എല്ലാം വരുന്ന അങ്ങനെയാണ്. ഇവിടെ രണ്ടുദാഹരണം കൂടെ ഉണ്ട്, അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മീ ഭവതി ഗംഗീ സ്യാത്, അബ്രഹ്മ ബ്രഹ്മ സമ്പദ്ധ്യതേ. ഇവിടെ ഭവതിയാണ്, അതുകൊണ്ട് അബ്രഹ്മ ബ്രഹ്മ സമ്പദ്ധ്യമാനോ ഭവതി. അലോചിക്കലോ എങ്ങനെ വരും? ബ്രഹ്മൻ ഭവതി. ഇവിടെ എന്താണ് കൃഭസ്ത്യോഗേ സമ്പദ്യകർത്തരി ചി വന്നു. അപ്പോ ചി വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ചിക്ക് സർവാപകാര ലോകം വന്നു പോയി. ഇവിടെ ചിയന്തത്തിന് അഭ്യസം, ഇവിടെ സമാസത്തിന്റെ ആവശ്യമില്ല, ഭവതിയാണ് സമാസത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ചി എന്ന് പറയുന്ന അമ്പ്യോ എന്ന് മനസ്സിലാക്കിയാണ്. അതിന് ഇത്രയും മതി. എന്താണ് തദ്ദേശ അസ്രവിഭക്തി? മറ്റേക്കെ പറഞ്ഞ എന്തുകൊണ്ട്? അത് ഗതിസഞ്ജയുടെ ആവശ്യം വരുന്ന സമാസം വരുന്നിടത്ത് സൂര്യ ലോകം വന്നു കഴിഞ്ഞാൽ ബ്രഹ്മൻ എന്ന് ശേഷിക്കും. ബ്രഹ്മന്റെ നഗാരത്തിന് ലോകം വരുന്നു, ബ്രഹ്മ എന്നിരിക്കുന്നു. ഇവിടെ അകാരാന്തമാണ്. ഇവിടെ നഗാരാന്തമാണ്. ലോപിച്ചാലും അത് ത്രിപാദിയിലെ സൂത്രമാണ്. നലോപപ്രാതിപതി അന്തസ്യ അത് അസിദ്ധമാകുന്നില്ല. എന്തുകൊണ്ട്? ഏതാണ് നലോപസുസ്വര സജ്ഞാതു വിദുഷുകൃതി? ഇത്രയും സ്ഥലത്ത് മാത്രമേ എന്തുള്ളൂ? അസിദ്ധമാകത്തുള്ളൂ. നന്യത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ അസിദ്ധമാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നഗാരം പോയത് അറിയാം എന്നുവെച്ചാൽ ഇവിടെ അകാരാന്തമാണ്. ഇപ്പൊ എന്ത് വരുന്നു? അസിച്ചു വന്നു, ഈത്വം വന്നു, ബ്രഹ്മീഭൂതി അങ്ങനെ വരുന്നു. അഗംഗ ഗംഗ സമ്പദ്യമാന സ്യാത് സമ്പദ്യമാന ഗംഗയാണ്. അഗംഗ ഗംഗ സമ്പദ്യമാന സ്യാത്. ഇവിടെ എന്ത് വരുന്നു? ഗംഗായിൽ നിന്ന് ഗംഗാസു ചി, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ഗംഗ സ്യാത് എന്നിരിക്കുന്നു. ഗംഗയ്ക്ക് എന്ത് വരുന്നു? അസ്യച്ചോ അവർണത്തിന് ഈത്തും വന്നു, ഗംഗീ സ്യാത്. രണ്ട് പദങ്ങളാണ് ശരിക്കും. ഇവിടെ പദം പിരിച്ചാണ് എഴുതേണ്ടത്. ഇതുപോലെ ഈ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സംശയം വരും. എന്താണ്? ഒരു പദമാണ്, രണ്ടായിട്ട് എഴുതണം. ഗംഗീസ്യ ബ്രഹ്മീഭവ അതില് രണ്ടായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നു. ഏതില്? ആ പുസ്തകത്തിൽ എങ്ങനെയാ? ഇതേ പുസ്തകം എല്ലാം ഗീതാ പ്രസേനി ബൈമീന് പിരിച്ചായിരിക്കും എഴുതിയിരിക്കുന്നു. നമുക്കൊരു വിവരമുള്ള ആളാ, ചേർത്ത് എഴുതത്തില്ല. വിവരമുള്ളവരെ പുസ്തകം കണ്ടാ തിരിച്ചറിയാം. ബ്രഹ്മീഭവതി ഗംഗീസ്യാത്. ശരി.